സ്ത്രീകളും വന്നിങ്ങനെ സത്യവുംഒക്കെ ഉപനിഷത്തിലെ ഇങ്ങനെ സൂചിപ്പിക്കുന്നതായിട്ട് കേട്ടു. അതായത് പഴയകാലത്ത് മനുഷ്യനെ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു, അവർ ചിന്തിച്ചു അത് ശരിയാണ്, മരണശേഷം എന്തായിരിക്കും സംഭവിക്കുന്നത്, അങ്ങനെയൊക്കെ പഴയകാലത്തെ മനുഷ്യൻ ചിന്തിച്ചു. അത് തന്നെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോ അന്ന് ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെല്ലാം കൃത്യമായി ഉത്തരം കിട്ടുന്നതിന് എന്താ ഒരു വഴി? ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചതിന് ശേഷവും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇന്നും കിട്ടുന്നില്ല. അപ്പോ ശാസ്ത്രീയമായ ഒരു ബോധമില്ലാതിരുന്ന പഴയ കാലത്ത് മനുഷ്യൻ വെറും സങ്കല്പ ലോകത്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനൊന്നും കൃത്യമായ ഒരു ഉത്തരം കിട്ടാൻ എന്താ വഴി? ഉത്തരം എന്ന് വെച്ചാൽ അത് കിട്ടാൻ എന്താ വഴി എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. ഏത് മാർഗത്തിലൂടെ കിട്ടും ഉത്തരം? ഇതിങ്ങനെ ആകാശത്ത് പോകുന്നു, സ്വർഗത്തിൽ പോകുന്നു, അവിടെ നിന്ന് തിരിച്ച് മേഘത്തിലൂടെ വരും. ഈ മേഘത്തിന്റെ മേലെവിടെ സ്വർഗവും പഴയ ചിന്തകളിൽ നിന്നാണ് നമ്മളിത് ചിന്തിക്കേണ്ടതേ. സയന്റിഫിക്കായി ചിന്തിക്കണം, അതാണ്. സയന്റിഫിക്കായി ചിന്തിച്ചാൽ എല്ലാത്തിനും ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ സാധ്യമായ ശരിയായ ഉത്തരങ്ങൾക്ക് ഇന്ന് നമുക്ക് സയൻസിനെ ആശ്രയിക്കാൻ പറ്റും, വേറെ വഴിയില്ല. ഉത്തരം അവസാനത്തെ ഉത്തരമല്ല, ഏറ്റവും ശരിയായ ഉത്തരമല്ല, അതൊന്നുമല്ല. പക്ഷെ സാധ്യമായ ഒരു ശരിയുണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സാധ്യമായ ഒരു ശരി എന്ന് പറയുന്നത് സയൻസിലൂടെയാണ് കിട്ടുന്നത്, വേറെ ഒരു വഴിയില്ല. അപ്പോ അത് സയൻസിലൂടെ കിട്ടുന്ന ഉത്തരങ്ങൾ നമുക്ക് സ്വീകരിക്കാം. എന്തുകൊണ്ട് സ്വീകരിക്കാം? അത് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാം എന്നുള്ള കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോ ഈ കാണുന്ന മേഘം, മേഘത്തിന്റെ അപ്പുറം ഒരു സ്വർഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പരീക്ഷണത്തിലും തെളിയിക്കാൻ പറ്റില്ല, ഒന്ന് തെളിയിക്കാൻ പറ്റിയ കാര്യമില്ല. അപ്പോ ഇന്ന് നമുക്ക് ഒരറിവ് എന്ന് പറയുന്നത് അത് ഇത്തരം കാര്യങ്ങളുണ്ട് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കും. സയൻസിലൂടെ അറിയേണ്ട മേഖല എന്ന് പ്രത്യേകം മനസ്സിലാക്കും. അത്തരം മേഖലകളിൽ നമുക്ക് അത് എല്ലാ മേഖലകളിലുമല്ല, ഇത്തരം കാര്യങ്ങൾ, ആസ്ട്രോണമി, ഈ മേളിലൊക്കെ എന്തൊക്കെയാണുള്ളത്, ഇത്തരം കാര്യങ്ങളിൽ സയൻസ് അല്ല നമ്മളെങ്ങനെ മനസ്സിലാക്കും? പഴയകാലത്ത് മനുഷ്യർ ഇതിനെക്കുറിച്ച് അറിയാൻ യാതൊരു വഴിയില്ലാത്തതുകൊണ്ട് അവർ സങ്കല്പിച്ച്, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ അവർ സങ്കല്പിച്ച്, സങ്കല്പിച്ചിട്ട് അവർ പറഞ്ഞു. പഴയ ആൾക്കാർ പറഞ്ഞു എന്താണ് ഇങ്ങനെ മരിച്ചിട്ട് അത് ധൂമത്തിലൂടെ പുക, ഈ പുകയിലൂടെ ജീവൻ നേരെ മേളോട്ട് പോകുന്നു എന്നൊക്കെയാണ്. സൂര്യപ്രകാശത്തിലൂടെ ചിലയിടത്ത് പറയും സൂര്യപ്രകാശത്തിലൂടെ മേളോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭാവനകളാണ് ശുക്ലഗതിയും കൃഷ്ണഗതിയും ഇങ്ങനെയൊക്കെയുള്ള, ഇതൊക്കെ വെറും ഭാവനകളാണ്. പഴയകാലത്ത് മനുഷ്യന് അറിവില്ലാത്തതുകൊണ്ട് അവൻ ഭാവന ചെയ്താണ്. അപ്പൊ അവിടെ ഒരു ലോകമുണ്ട്, ചന്ദ്രലോകം, പിന്നെ സൂര്യലോകം. ഈ കാണുന്ന ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ കണ്ടിട്ട് ഭാവന ചെയ്യുന്നതാണ്. അതിനപ്പുറം ഇതല്ല, ഇവിടെ മാത്രമല്ല, ഖുറാനിലായാലും ഖുറാനിലെ ഏഴാകാശമുണ്ട്, ബൈബിളിലായാലും ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്, അതിനപ്പുറമാണ് സ്വർഗം. ഇങ്ങനെയൊക്കെയുള്ള കൽപ്പനകള്, ഭാവനകള് പഴയ ആൾക്കാർക്കുണ്ടായിരുന്നു. വേദത്തിൽ നിന്ന് കിട്ടിയായിരിക്കും എവിടെ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വേദത്തിൽ നിന്ന് ബൈബിളിൽ കിട്ടി, ബൈബിളിൽ നിന്ന് വേദത്തിൽ കിട്ടി എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ ഈ പരിണാമം എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യര് സമാനമായി തന്നെ ചിന്തിക്കുന്നത്. അങ്ങനെ സമാനമായി ചിന്തിക്കുമ്പോ അവിടെയുള്ളവരും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കും, ഇവിടെയുള്ളവരും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കും. അതിവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മനുഷ്യരും ഇങ്ങനെയുള്ള അതീന്ദ്രിയമായ കൽപ്പനകൾ എല്ലാവരും നടത്തിയിട്ടുണ്ട്. ഇത് തമ്മിൽ സമ്പർക്കം വേണമെന്നൊന്നുമില്ല. അങ്ങനെ വന്ന കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയില്ല. ഒരു ഭാവന എന്നുള്ള രീതിയിൽ അത് പഴയകാലത്ത് മനുഷ്യന്റെ ഒരു ഭാവന. അത് ഈ പഴയകാലത്തെ ഭാവനയെ ഇന്നും അതുപോലെ സ്വീകരിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ അന്നത്തെ കാലത്ത് നിന്ന് ഇന്നത്തെ കാലത്ത് എത്തിച്ചേരുന്നതിന് മനുഷ്യന്റെ ചിന്താപരമായ പരിണാമത്തിനും വികാസനത്തിനുമൊക്കെ ഈ ഭാവനകളൊക്കെ സഹായിച്ചിരിക്കും. ഒരു കാലത്ത് പ്ലെയിനിൽ പോകണമെന്ന് ഭാവന ചെയ്ത് അതാണ് പിൽക്കാലത്ത് പ്ലെയിനിന്റെ നിർമ്മാണത്തിൽ എത്തിച്ചേർന്നത്. ഒരു കാലത്ത് എന്താണ് ദൂരെ ഇരിക്കുന്ന ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്ന് ആഗ്രഹിച്ചാണ് ഇപ്പൊ മൊബൈൽ ഫോണിൽ എത്തിച്ചേർന്നത്. അപ്പോ ഇത് മനുഷ്യനെ സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് തന്നെ, അതൊക്കെ അന്നത്തെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൂരെ ഇരിക്കുന്ന ഒരാളുമായിട്ടൊക്കെ അവര് ആഗ്രഹിക്കുക, അതനുസരിച്ച് അവർ കഥകൾ ഉണ്ടാക്കുകയും ചെയ്തു. അത് തന്നെ ടെലിപ്പതി. അങ്ങനെ എന്ത് പറഞ്ഞാലും ശരി, ഇത്തരം കഥകൾ മനുഷ്യനെ കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാനും പിന്നീട് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാനും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഒക്കെ മനുഷ്യന് പ്രേരകമായിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗശൂന്യമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാകുമ്പം അത് മനുഷ്യന്റെ ചിന്തയുടെ ചരിത്രമായിട്ടും മനുഷ്യന്റെ അന്വേഷണങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ചരിത്രമായിട്ട് ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ല, ഈ പൊട്ട സായിമാർ പറയുന്നൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. മനസ്സിലാക്കുക, വെറും പൊട്ടത്തരങ്ങളാണ്, അതിലൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പൊ പണ്ട് ഇങ്ങനെ കണ്ടതിനെ പിന്നെ ആൾക്കാർ വ്യാഖ്യാനിച്ചു പലതരത്തിൽ വേദങ്ങളെയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിച്ചു. ഇതും മറ്റേ ആൾക്കാർക്ക് ഒരു ജീവിതമാർഗം കൂടിയാണ്. രണ്ട് കാര്യങ്ങളുണ്ട് പുരോഹിതന്മാരില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി വരുന്ന ഒന്ന് സാമ്പത്തികം, രണ്ടാമത് വരുന്ന പൊളിറ്റിക്സ്. ഇതാണ് വളർത്തിക്കൊണ്ടുവരുന്ന ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് സാമ്പത്തികവും പൊളിറ്റിക്സ്. നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുക, അതിനു വേണ്ടിയിട്ട് കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇന്നിപ്പോ തന്നെ ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സമ്പത്തും പൊളിറ്റിക്സും വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഫെയിം, കീർത്തി, എന്താണ് പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം വരും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കി സമ്പത്ത് കൈകാര്യം ചെയ്ത് അധികാരങ്ങളൊക്കെ പിടിച്ചെടുത്ത് അങ്ങനെ പോകുന്ന ഒരു രീതി പഴയകാലം പോലെയുള്ളതാണ്. മോശയുടെ കാലം പോലെയുണ്ട്, ഋഷിമാരുടെ കാലം പോലെയുണ്ട്. അവരെല്ലാവരും രാജാക്കന്മാരെ സ്വാധീനിക്കാനും ഭരണത്തിൽ ഇടപെടാനും ഒക്കെ അവരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അന്നേ പുരോഹിതന്മാർ തന്നെ രാജാവാകും, രാജാവ് തന്നെ പുരോഹിതനാകും. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇത് ഒരു എന്താണ് മനുഷ്യന്റെ സാമൂഹ്യ ക്രമമുണ്ട്. ആ സാമൂഹ്യ ക്രമത്തിന്റെ ഭാഗമായി തീരുമ്പോൾ ഇതിനിങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യ സമൂഹം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്, വ്യക്തികൾ മാത്രമല്ല. അപ്പൊ ആ സമൂഹ പരിണാമത്തിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് രാഷ്ട്രീയവും പിന്നെ അത് മതമാകുന്നു, പല കാര്യങ്ങളും സംഭവിച്ച് സംഭവിച്ച് ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നു. ഇന്നും ഇത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു, സ്വർഗവും നരകവുമെല്ലാം ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ലോകത്തെല്ലായിടത്തും അങ്ങനെ. അതുകൊണ്ട് ഇതിലൊന്ന് വിശ്വാസത്തിന്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ ഇതിനെ ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്നത് മനുഷ്യന്റെ ബ്രെയിനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്ന ഓരോ ബ്രെയിനുകളും പലതരത്തിലാണ് പ്രവർത്തിക്കും. വളരെ വൈകാരികമായ ബ്രെയിനുണ്ട്. അത്തരം ബ്രെയിനുള്ളവർക്ക് ഇത്തരം വിശ്വാസങ്ങളെ ആശ്രയിക്കാതെ അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇപ്പോ അമ്പലത്തിൽ എല്ലാ ദിവസവും രാവിലെ കുളിച്ചു പോയി അമ്പലത്തിൽ തൊഴണമെന്നുള്ള ഒരു വൈകാരികത്തന അവന്റെ അവനിലുണ്ടെങ്കിൽ അവനത് ചെയ്തില്ലെങ്കിൽ അവന് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പള്ളിയിൽ പോകണമെന്നുള്ളവനാണെങ്കിൽ അത് ചെയ്തേ പറ്റും. അവിടെ കരിസ്മാറ്റിക് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥനാ യോഗങ്ങൾ, ഇതിലൊക്കെ ഒരു ദിവസം പങ്കെടുത്ത് അതിൽ നിന്ന് അവനൊരു പ്രത്യേക ഊർജ സംഭരിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതൊക്കെ മനുഷ്യന്റെ ബ്രെയിനിന്റെ സവിശേഷതകളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ക്ഷേത്രങ്ങളും ആചാരങ്ങളും ആ കാലഘട്ടത്തിലുള്ള അതുകൊണ്ടാണ് എന്താ സംശയം. കാരണം ജനങ്ങളെ ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റത്തില്ല. പതുക്കെ പതുക്കെ ജനങ്ങളുടെ ഒരു ചിന്താഗതി അനുസരിച്ച് അവരെ നയിക്കാൻ പറ്റും. പക്ഷെ അതിൽ വരുന്ന ഒരു ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾ സമൂഹം ഇങ്ങനെ ഒരു മനസ്സ്, സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിന് വൈകാരിക മനസ്സാണ്. അപ്പൊ അവർക്ക് പള്ളികളും അമ്പലങ്ങളും ആത്മീയതയും ഒക്കെ കൂടിയേ തീരും. അതെല്ലാം മനുഷ്യനും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് ചൂഷണം വരും, അവിടെയാണ് കുഴപ്പം വരുന്നത്. അതിലവനെ ചൂഷണം ചെയ്യാതിരുന്നാൽ ദോഷമൊന്നുമില്ല. അത് സാമ്പത്തിക ചൂഷണത്തിനും രാഷ്ട്രീയ ചൂഷണത്തിനും വിശ്വാസ ചൂഷണത്തിനും എല്ലാം അതിനെ ഉപയോഗിക്കും. അവിടെയാണ് തകരാറ് വരുന്നത്. അല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന് പകരം മനുഷ്യന് ഇന്നും മനുഷ്യന്റെ വൈകാരികമായ ഒരവസ്ഥയാണ് വിശ്വാസം. ആ വിശ്വാസം മനസ്സുകൾക്ക് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. അവനെ വിശ്വാസത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവന് പകരം എന്താ കൊടുക്കുന്നു? അവന് പകരം ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇനി വളരെ ബൗദ്ധികമായി ചിന്തിക്കുക, വളരെ റാഷണലായി ചിന്തിക്കുക എന്നൊക്കെ പറയുന്ന വളരെ ചുരുക്കം പേർക്ക് പറ്റും. റാഷണാലിറ്റി എന്നൊക്കെ പറയുന്ന വളരെ കുറവാണ്. അപ്പോ നമുക്ക് ഈ ലോകത്ത് സയന്റിസ്റ്റുകൾ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ വലിയ ഗഹനമായ ഫിലോസഫി ചിന്തിക്കാൻ പറ്റിയ ഫിലോസഫേഴ്സ് എത്രയുണ്ട്? അവരൊക്കെ അതായത് എന്തെങ്കിലും സ്കില്ലുകൾ, പ്രത്യേകമായ സ്കില്ലുകളുള്ളവർ, പോസിറ്റീവായ സ്കില്ലുകളുള്ളവർ ജനസംഖ്യയിൽ വളരെ കുറവാണ്. ഭൂരിപക്ഷം മനുഷ്യരും ഈ വൈകാരികമായ തലത്തിൽ ജീവിക്കുന്നവരാണ്. മനസ്സിലായോ? ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിനെ പോലെ അഭിനയ ശേഷിയുള്ളവര് വളരെ ചുരുക്കമാണ്. അസാമാന്യമായ അഭിനയ ശേഷിയുള്ള ഒരാളാണ് മോഹൻ. പക്ഷെ മോഹൻലാലിന്റെ ഫാൻസ് എത്രയുണ്ട്? ലക്ഷക്കണക്കിന് ആൾക്കാർ. അവർക്കൊക്കെ മോഹൻലാലിനെ പോലെ അഭിനയിക്കാൻ പറ്റും? ഇല്ല. സ്കില്ല് ഒരാക്കേ ഉള്ളൂ. പക്ഷെ ഫോളോവേഴ്സ് ആണെങ്കിലോ? അതേപോലെ നരേന്ദ്രമോദിയെ പോലെ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? വളരെ കുറച്ചു പേരേ ഉള്ളൂ. നരേന്ദ്രമോദി പോലെ ശേഷിയുള്ള ആൾക്കാർ വളരെ കുറവാണ്. പക്ഷെ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്? കോടിക്കണക്കിന് പേരുണ്ട്. ഫിലോസഫി എന്ന് പറയുന്നത് തത്വചിന്ത തന്നെയല്ലേ? അതെന്നെ തത്വചിന്ത. അപ്പൊ ഈ തത്വചിന്ത എന്നാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ അസ്തിത്വത്തെ നാം എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും യഥാർത്ഥം നല്ലത് സത്യം എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നും പഠിക്കുന്നതാണ് തത്വചിന്ത എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെങ്ങനെ പറയാൻ പറ്റും? തത്വചിന്തയുടെ ഒരു ഭാഗം ഈ പറഞ്ഞില്ലേ അസ്തിത്വത്തെ കുറിച്ച്. ഇപ്പൊ തത്വചിന്തയില് സാത്രെ പോലുള്ളവരുടെ എക്സിസ്റ്റൻഷ്യലിസം എന്നൊക്കെ പറയുന്ന സത്താവാദം എന്നൊക്കെ പറയുന്നതിന് തത്വേന്ദ്രയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഈ പറഞ്ഞ തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് ഈ അദ്വൈതത്തെ പറയുന്നതാണ്. അദ്വൈതത്തെ പറയുമ്പോഴാണ് തത്വചിന്ത അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ബാക്കിയുള്ള തത്വചിന്തകളൊന്നും ഇതിനൊന്നും യാതൊരു പ്രസക്തിയില്ല. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെയും തീരുമാനങ്ങളെയും പെരുമാറ്റങ്ങളെയും നയിക്കുന്ന അടിസ്ഥാന വിശ്വാസങ്ങളെയും വ്യക്തിപരമായ തത്വചിന്തയെ സൂചിപ്പിക്കുന്നു. ആ പറയുന്നതൊക്കെ മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ പറഞ്ഞില്ലേ വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ പെരുമാറ്റം പറയുന്നതാണ്. ഒരു കാര്യം ചോദിച്ചാൽ അത് പറയുന്നതെന്ന് കേൾക്കണ്ടേ? വെറുതെ അതായത് നമ്മുടെ ചിന്തകളെ കുറിച്ച് പഠിക്കുക, പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് അത് മനഃശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇപ്പോ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ചോദ്യങ്ങളും പഴയകാലത്ത് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പഴയകാലത്ത് അതിനാണ് ഫിലോസഫി എന്ന് വിളിച്ചത്. പിന്നീടത് പിന്നീട് ഞാൻ പറയുന്ന ചോദ്യം അപ്പോ അത് പിൽക്കാലത്ത് ഫിലോസഫി മാറിയാണ് സയൻസായത്. പഴയ ഫിലോസഫിയാണ് പിന്നീട് സയൻസായി മാറിയത്, പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകത്ത്. അതുകൊണ്ടാണ് ഇപ്പോഴും എന്താണ് പി എച്ച് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിയിലാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. ഫിസിക്സുകാരനും സയൻസുകാരനും എല്ലാവരും ഫിലോസഫിയിലാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഈ സയൻസ് പഠിച്ചവന് ഫിലോസഫി ഡോക്ടറേറ്റ് കൊടുക്കുന്നു? കാരണം ഫിലോസഫിയാണ് സയൻസായി മാറിയത്. പക്ഷേ രണ്ടിന്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. ഫിലോസഫി എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടുതൽ ചിന്താപരമാണ്. അത് പലതരത്തിലുണ്ട്, പലതരത്തിലുള്ള പ്രപഞ്ചം. അതിലും വിഷയങ്ങൾ എന്താണ്? ഇപ്പം മനുഷ്യൻ, മനസ്സ്, പ്രപഞ്ചം, ആത്മാവ്, ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം ഫിലോസഫിയുടെ വിഷയമായിട്ട് പഴയകാലത്ത് ചർച്ച ചെയ്തിരുന്നു. പഴയകാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീക്ക് ഫിലോസഫേഴ്സിന്റെ കാലം മുതൽ അതൊക്കെ ചർച്ച ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ വേദങ്ങളിലുമൊക്കെ അതൊക്കെ ചർച്ച ചെയ്തിരുന്നു. അത് ക്രമേണ അതിങ്ങനെ ചർച്ച ചെയ്ത് പതുക്കെ ഒരു ക്രമേണ അത് മാറി. മറ്റ് കേവല ആശയങ്ങളാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അത് പരീക്ഷണ നിരീക്ഷണങ്ങളിലേക്ക് മാറിയപ്പോൾ അത് സയൻസായി. വിഷയം ഒന്ന് തന്നെയാണ്, മാറി മാറി. ഇപ്പോ മനസ്സ് വേറെയാണ്, ബുദ്ധി വേറെയാണ്, ശരീരം വേറെയാണ്. ഇങ്ങനെ പഴയകാലത്ത് ചിന്തിച്ചു. അതിനാണ് പണ്ട് ഡ്യുവാലിറ്റി എന്നൊക്കെ പറഞ്ഞത്. അവിടെ മനസ്സും ആത്മാവും ഒന്നാണോ അതേ രണ്ടാണോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. ഈ ചിന്തകളെല്ലാം ഫിലോസഫിയായിരിക്കും. പക്ഷെ പിൽക്കാലത്ത് എന്ത് ചെയ്തു? ഇതിനെ കുറിച്ചുള്ള അന്വേഷണം മാറി. കേവലം ചിന്തിച്ച് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുകയല്ല, അതിന് അവര് പരീക്ഷണ നിരീക്ഷണങ്ങളിലേക്ക് വന്നപ്പോൾ അത് സയൻസായി മാറി. നമ്മുടെ ഭാരതീയമായ ചിന്തകളുടെ ഒരു പ്രത്യേകത, നമ്മുടെ പ്രസിദ്ധമായ ദർശനങ്ങളിലെല്ലാം അദ്വൈതം, ദ്വൈതം, ഇഷ്ടാദ്വൈതം, ശൈവം, ശക്തി ഇങ്ങനെ വരുന്നതിലൊന്നും ഈ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അതിലേക്ക് കടന്നുപോയില്ല. മറിച്ച് എല്ലാം ചിന്താപരമായി തന്നെ അവര് പരീക്ഷണ നിരീക്ഷണങ്ങൾ പോലും ദൃഷ്ടാന്തങ്ങളെ ആശ്രയിച്ചു, പിന്നെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങളെ ആശ്രയിച്ചു. ചില വ്യക്തികൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അതൊന്നും സയന്റിഫിക് അല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സയന്റിഫിക് എന്ന് പറയാൻ പറ്റില്ല. ഫിലോസഫിയാണ്, അതിന് മൂല്യമില്ലെന്നല്ല, അതിന് ചിന്തയുടെ ലോകത്ത് അതിനൊരു മൂല്യമുണ്ട്. ചിന്തയുടെ ലോകത്ത് ഫിലോസഫിക്ക് ഒരു മൂല്യമുണ്ട്, മൂല്യമില്ലാത്ത ഒന്നല്ല. പക്ഷെ ഇന്നും അതിന് ഈ ഫിലോസഫിയിൽ വരുന്ന അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നു, അത് മീമാംസ എന്ന് പറയുന്നത് നമ്മുടെ പഴയ മീമാംസ അല്ല. വീട്ടിൽ എന്തെങ്കിലും മീമാംസ എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അബദ്ധമായിരുന്നു. മീമാംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാര നേർത്ഥം അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടുതലും പാശ്ചാത്യമായ രീതിയാണ്. മനസ്സിലായ അത് അതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ചിന്ത സയൻസിലേക്ക് വന്നിട്ടുണ്ട്. അത് ഫിലോസഫിയിൽ നിന്ന് സയൻസിലേക്ക് വന്നതാണ്. പഴയകാലത്ത് ഫിലോസഫിയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചാണ് മാത്സ്. മാത്സ് പിന്നെ സയൻസിലേക്ക് വന്നു. എന്താണ് മാത്സ് ലാംഗ്വേജ് ഓഫ് സയൻസ് എന്നാ പറയുന്നത്. സയൻസിന്റെ ഭാഷയാണ് മാത്സ് എന്ന് പിന്നീട് അത്രയും വലിയ സ്ഥാനം മാത്സിന് കിട്ടി സയൻസിൽ. പക്ഷെ ഒരു പരിധിവരെ ഈ ഫിലോസഫി വളർത്തിയത് മാത്സ് ആണ്. അതായത് ദക്കാർത്ത്, കാന്റ് അവരൊക്കെ അവരെല്ലാം നല്ല മാത്തമറ്റീഷ്യൻസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ചിന്താഗതിക്ക് അവിടെ ചിന്താഗതി എന്ന് പറയുന്ന ഈ ഫിലോസഫി കേവല ചിന്തയിൽ നിന്ന് സയൻസിലേക്ക് മാറുന്ന ഒരു ഘട്ടമാണ്. കാന്റിന്റെയൊക്കെ ചില ആശയങ്ങൾ പിൽക്കാലത്ത് അത് ശരിക്കും സയൻസായി മാറി. ശരിക്കും അത് കാന്റ് പറഞ്ഞു, വളരെ വിദൂരങ്ങളിൽ കാണുന്ന ചില ദൂരദർശിനിയുടെ മറ്റും നോക്കുമ്പോൾ കാണുന്ന ചില സ്പോട്ടുകൾ, ഇതെല്ലാം എന്താണ്, അത് നമ്മുടെ ഇതുപോലെയുള്ള പ്രപഞ്ചത്തിന്റെ ചില തുരുത്തുകളായിരിക്കുമെന്ന് അന്ന് പറഞ്ഞു. അവസാനം സയൻസ് അത് കണ്ടുപിടിച്ചു. ഒരു ഫിലോസഫറുടെ ആ കാഴ്ച സയൻസ് അവസാനം അങ്ങനെ തന്നെ കണ്ടുപിടിച്ചു. നമ്മുടെ ഈ ഭൂമി ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചം, ഇതിനെന്താ പറയുന്നത്, എന്താ പറയുന്നത്, സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഒന്നുണ്ടല്ലോ, അതും ഉൾക്കൊള്ളുന്ന ആൻഡ്രോമീഡ ഗാലക്സി എന്ന് പറയാം. അപ്പൊ വളരെ വിദൂരങ്ങളിൽ ഇതുപോലെയുള്ള പല ഗാലക്സികളുണ്ടെന്ന് കാന്റ് പ്രവചിച്ചു. ഒരു ഫിലോസഫറാണ്, പക്ഷെ അവസാനം സയൻസ് അത് കണ്ടുപിടിച്ചു. അപ്പോ അത് സയൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, പരീക്ഷണം നിരീക്ഷണം കൂടെ. അതുകൊണ്ട് ഫിലോസഫി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിലോസഫിക്ക് ഒരിക്കലും മാത്സിന് ഒരു സ്ഥാനം ഉണ്ടായില്ല. അതൊരു പോരായ്മയാണ്. മാത്സുമയുടെ തർക്കത്തിന് സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മുടെ ദർശനങ്ങളിലെല്ലാം തർക്കത്തിന് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ പാശ്ചാത്യ ഫിലോസഫിയിൽ അങ്ങനെയല്ല, അവിടെ മാത്സിന് വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ വ്യത്യാസം. അതുകൊണ്ട് നമ്മുടെ ഫിലോസഫി എന്നല്ല പറയുന്നത്, നമ്മളെ പറയുന്നത് ദർശനം എന്നാണ്. ദർശനത്തെ ഫിലോസഫി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ശരിയല്ല. ശരിക്കും ഫിലോസഫി എന്ന് പറയുമ്പോൾ മാത്സ് വരും, ദർശനത്തിൽ മാത്സ് ഇല്ല. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ ഫിലോസഫി എന്ന് പറയും, അദ്വൈത ഫിലോസഫി എന്നൊക്കെ പറയും. അദ്വൈതം എന്ന് പറയുന്ന ഒരു ഫിലോസഫി അല്ല, അത് വേണമെങ്കിൽ ഒരു തിയോളജിക്കൽ ഫിലോസഫി എന്ന് വേണമെങ്കിൽ പറയാം. തിയോളജിക്കൽ ഫിലോസഫി അദ്വൈതത്തെ, അതൊരു ഫിലോസഫി അല്ല. എന്തുകൊണ്ടാണ് അദ്വൈതത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി വെളിപാടുകളെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വെളിപാടുകളെ വ്യാഖ്യാനിക്കുന്നതാണ് തിയോളജി. ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നു, ഖുറാനെ വ്യാഖ്യാനിക്കുന്നതൊക്കെ തിയോളജിയാണ്. വ്യാഖ്യാനങ്ങളുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം, നൂറുകണക്കിന് വ്യാഖ്യാനങ്ങളുണ്ടാവും. അത് ഒന്നും ഒരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കാം. നിലവിലെ പ്രൊഫസറും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പ്രസ്താവമാണ്. 1970s എൺപതുകളിലും ഗവേഷണം നടത്തിയ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ അന്ധസാധ്യതകളെ കണ്ടെത്തി. 1983 പുറത്തിറക്കിയ ഫ്രെയിം ഓഫ് മൈൻഡ്, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പുസ്തകത്തിൽ ഗവേഷണവും സിദ്ധാന്തം വിശദമായി പ്രതിപാദിച്ചു. ഗാർണർ ഹോവാർഡ് ഗാർണർ അല്ല ഏതെങ്കിലും ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഐ തിങ്ക് ദെർഫോർ ഐ ആം അത് എന്താ ഇയാളുടെ കാൻഡിന്റെ അദ്വൈതവും കാന്റിന്റെ ഇതുമായിട്ടൊക്കെ സമാനതകളുണ്ട് ചിന്തയുമായിട്ട് ഒരുപാട് സമാനതയുണ്ട് വ്യത്യാസമുണ്ട് അതുണ്ട് രാവിലെ ടൈമിൽ റിച്വൽസ് ഒക്കെ ചെയ്യുന്നത് മൈൻഡിനെ വളർത്തുന്നതിന് ബ്രെയിനിന് ഭയങ്കര പോസിറ്റീവായിട്ട് അതായത് അത് നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് അതിനെ ഉണർത്തിയെടുക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഘടനയ്ക്ക് അനുസരിച്ചാണ് പ്രധാനമായിട്ട് നമ്മുടെ മനസ്സ് എങ്ങനെയെന്നുള്ളതാണ് ഒരാള് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ അയാളുടെ മനസ്സിന് ഉന്മേഷം കിട്ടുമെങ്കിൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ അതിനെ ഉന്മേഷപ്പെടുത്തേണ്ടത് ജപിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിന് ഉന്മേഷം കിട്ടുമെങ്കിൽ അത് ജപിക്കണം കാരണം അയാളുടെ മനസ്സിന് വേറെ പകരമൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ യോഗ ചെയ്യുമ്പോഴാണ് ഒരാളുടെ മനസ്സിന് ഉന്മേഷം കിട്ടുന്നതെങ്കിൽ അത് അത് ചെയ്യണം കാരണം ആ ഏത് വാസനയെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല ഓഷയുടെ കാര്യം അവിടെ ഇരിക്കട്ടെ ഈ വാസന എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മുടെ അദ്വൈതത്തിന്റെ പഴയൊരു സങ്കല്പമാണ് മനസ്സിലായോ പഴയൊരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ മനസ്സിലെ ഇംപ്രിന്റിനനുസരിച്ച് അതിപ്പോ ഇംഗ്ലീഷിന് മലയാളത്തിലാക്കും വാസന ഇംഗ്ലീഷിലാകുമ്പോ ഇംപ്രിന്റ് ആവും അവിടെ എന്തോ പതിച്ചു വെച്ചിരിക്കുന്നു ഇപ്പോ ഇത് ഇന്നിപ്പോ ഈ വാസന എന്നൊക്കെ പറയുന്നതൊക്കെ ആശയത്തെ നിഷേധിക്കുകയല്ല വാസന എന്ന് പറയുന്ന പഴയ വ്യാഖ്യാനങ്ങളെയൊക്കെ നിഷേധിക്കുകയാണ് മനസ്സിലായോ ഇന്നിപ്പോ വാസന എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതൊക്കെ ബ്രെയിനിന്റെ ഭാഗമായിട്ട് വരും ഇന്ന് അതാണല്ലോ പഴയകാലത്തെ നമ്മുടെ ദർശനങ്ങളിലൊക്കെ അങ്ങനെയാ പറയുന്നത് പക്ഷെ ഇന്ന് അങ്ങനെ പറയുമ്പോൾ ആധുനിക സയൻസിൽ അത് ബ്രെയിനിന്റെ ഭാഗമായി മനസ്സിലാകും അപ്പൊ ഈ ചോദിച്ച ചോദ്യം എന്താണ് ജപിക്കുന്ന നല്ലതാണോ പ്രാർത്ഥിക്കുന്ന നല്ലതാണോ നമ്മുടെ മനസ്സിന് ഏതാണോ നല്ലത് നമ്മൾ ചെയ്യണം നമ്മുടെ മനസ്സിന് ജപിക്കുമ്പോൾ ഉന്മേഷമുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം കാരണം അതിന് പകരം വയ്ക്കാൻ ഒന്നും നമ്മുടെ മനസ്സ് വെച്ചാൽ സ്വീകരിക്കത്തില്ല എടുക്കത്തില്ല ജപിച്ച് സമാധാനം കിട്ടുന്ന ഒരു മനസ്സിന് പകരം എന്തെങ്കിലും വെച്ചു കഴിഞ്ഞാൽ മനസ്സത് ഉൾക്കൊള്ളത്തില്ല എന്തുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിന്റെ സവിശേഷതയാണ് അതുകൊണ്ടല്ലേ മനുഷ്യൻ എന്താണ് എത്രയൊക്കെ പുരോഗമിച്ചാലും ഭൗതികമായ മനുഷ്യന്റെ അറിവ് എത്രയൊക്കെ കൂടിയാലും അവന്റെ ബ്രെയിൻ എന്ന് പറയുന്നതിനനുസരിച്ചായിരിക്കും അവന്റെ വിശ്വാസങ്ങളും വിശ്വാസം ഇല്ലായ്മയല്ല അപ്പൊ ഒരാൾ അന്ധവിശ്വാസി എന്ന് പറയുന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അവന്റെ ബ്രെയിൻ അന്ധവിശ്വാസത്തിന് പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അവനെ ആർക്കും മാറ്റാൻ പറ്റില്ല മോക്ഷം ഗുരു പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു മോക്ഷം അല്ല ഈ അറിവും ഇന്റലിജൻസും ആയിട്ട് എന്താ കണക്ടിവിറ്റി എന്നായിരുന്നു അതായത് ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ് പാരമ്പര്യമായ അദ്വൈതം അതിനെ അങ്ങനെ മനസ്സിലാക്കണം ഇതിനെ അതുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു ഇന്നത്തെ സയൻസിന് ആ പഴയ ഫിലോസഫിയായിട്ട് കണക്ട് ചെയ്തെല്ലാം കൂടെ കുളമാക്കി ചളമാക്കരുത് അതൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെങ്ങനെ മനുഷ്യനോട് പെരുമാറണം നമ്മളെങ്ങനെ സ്വയം മാനസികമായി നമ്മൾ ഫിറ്റായിരിക്കണം ശരീരം കൊണ്ട് ഫിറ്റാവുന്ന പോലെ തന്നെ മാനസികമായ ഫിറ്റ്നസ് നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ ഇത്തരം അറിവുകൾ അങ്ങനെ ഉപയോഗിക്കാന്നുള്ള മാത്രം ചിന്തിച്ചാൽ മതി. അതിന് അദ്വൈതമായിട്ടോ പഴയ ദർശനങ്ങളുമായിട്ടൊന്നും അതിന് യാതൊരു ബന്ധവും. മനുഷ്യന് ശാരീരികമായ ഫിറ്റ്നസ് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാനസികമായ ഫിറ്റ്നസ്. ആ ഫിറ്റ്നസ്സിന് ഇത്തരമുള്ള ആധുനികമായ അറിവുകളും മനുഷ്യനെ സഹായിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അത് അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. രാവിലെ സൂര്യോദയം പക്ഷികള് തന്നെ ഉണരുമ്പോഴത്തേക്ക് അതെ ആക്റ്റീവാകുന്നു. പക്ഷികള് പിന്നെ ഈ ഇങ്ങനെ ശബ്ദം ഉണ്ടാകുന്നുണ്ടല്ലോ, അതിനെ കുറിച്ച് ഈ സമീപകാലത്ത് ഒരു പഠനം നടത്തി. സമീപകാലത്തെ പഠനം എന്ന് പറഞ്ഞാൽ റിസൾട്ട് പുറത്തു വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായുള്ളു. അപ്പൊ ഈ ശാസ്ത്രജ്ഞന്മാർ ഈ പക്ഷികളെ എന്ത് ചെയ്തു, പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ചു. എന്നിട്ട് രാത്രി 12 മണിക്കൊക്കെ പതുക്കെ വെളിച്ചം കൊണ്ടുവന്നു. ഇവര് വെളിച്ചം സൂര്യ ഉദിച്ചു വരുമ്പോഴാണോ കരയുന്നതെന്നറിയണോ, അവര് കരയുന്നില്ല. പല പല സമയങ്ങളിൽ വെളിച്ചം കൊണ്ടുവന്നിട്ടൊന്നും അവര് കരയുന്നില്ല. ഈ നേരം വെളുത്താലേ അവര് കരയും. എന്നുവെച്ചാ ഈ രാവിലെ എന്നുവെച്ചാ എന്റെ ശരീരത്തിന് ഒരു ഹൃദമുണ്ട്, ഉറക്കവും ഉണർവും ഒക്കെ ആയിട്ട്. അത് ക്രമീകരിച്ചാണ് ആ പരിപാടി നടക്കുന്നത്. അത് പ്രധാനമായി അത് ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ ഇരിക്കും നമ്മൾ ധരിക്കും പോലെ. അതിന്റെ ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സമയം തെറ്റിയ കോഴികള് കൂന്ന് പണ്ട് മൂവിയിരിക്കും. നമ്മളെന്നില്ലല്ലോ, നമുക്കതിനെ കുറിച്ച് പഴയകാലത്ത് ഉണ്ടാവുമെന്നുള്ളതല്ല. എന്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മമ്മ പറയുന്ന ഞാൻ കേട്ടു, പാതിരാക്കോഴി പോകുന്നു, പാതിരാക്കോഴി പോകുന്നു പറഞ്ഞു. അപ്പൊ നമ്മളിതൊന്നും കേൾക്കുന്നില്ല. അവര് പാതിരാക്കോഴി കോഴി എന്നിട്ട് പാതിരാത്രി പോകും. അതെന്റെ ഒരു ബയോളജിക്കൽ ഇതനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഈ പറഞ്ഞു വന്ന കാര്യം എന്താണ്, ഇതൊക്കെ നമ്മുടെ കൂടുതലും ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ ബ്രെയിനിന്റെ ഘടന അനുസരിച്ചിട്ടാണ്. നമുക്കൊരു വിശ്വാസ മനസ്സാണെങ്കിൽ ആ വിശ്വാസം മനസ്സിനെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ജപവും പ്രാർത്ഥനയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിന് ഉന്മേഷം കൊടുക്കുന്നത്. അല്ല, നമ്മുടെ മനസ്സ് ഒരു ക്രിട്ടിക്കൽ മൈൻഡാണെങ്കിൽ, മനസ്സിലായോ, ഒരു ഷാർപ്പ് നൈഫ് പോലെ എന്തിനേയും കട്ട് ചെയ്ത് പരിശോധിച്ച് അങ്ങനെ പോകുന്ന ഒരു മനസ്സാണെങ്കിൽ അതായിരിക്കും അവന്റെ സന്തോഷം. മനസ്സിലായി? അവനിതൊന്നും, അവരാണ് നിരീശ്വരവാദികളും മറ്റും ആയി ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്നു. അവർക്ക് ഈ രീതി പോകാൻ പറ്റത്തില്ല. അപ്പോ ഇവന്റെ മനസ്സ് എന്തുകൊണ്ട് ഒരു ഷാർപ്പ് നൈഫ് പോലെ ഇരിക്കുന്നു, അവന്റെ ബ്രെയിനിന്റെ പ്രത്യേകത. മറ്റവൻ എന്തുകൊണ്ട് വിശ്വാസിയായിരിക്കുന്നു, അത് അവന്റെ ബ്രെയിനിന്റെ പ്രത്യേകത. സാഹചര്യങ്ങളുടെ ഒരു സ്വാധീനം ഇതിന് കുറെയൊക്കെ ഉണ്ട്, സാഹചര്യങ്ങൾ കുറെയൊക്കെ മാറ്റും. എന്നാലും പ്രധാനമായിട്ടും ബ്രെയിനാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് എന്താണോ ചെയ്യുമ്പോ ഒരു മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടുന്നത് അത് നമ്മൾ ചെയ്യണം. ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ യോഗ ചെയ്യുകയോ എന്തെന്ന് വെച്ചാൽ ആവശ്യം. മോർണിംഗ് വാക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്, മനസ്സിന് വളരെ വളരെ വളരെ എന്താണ് പ്ലേറ്റോയുടെ ഇത് പറയും. അവിടെ അവരുടെയൊക്കെ രാവിലത്തെ ഡയലോഗുകൾ എന്ന് വെച്ചാൽ സംഭാഷണം എല്ലാം രാവിലെ എല്ലാവരും കൂടെ നടന്നുകൊണ്ടാണ്, നമ്മളെപ്പോലെ ഇരുന്ന് പഠിക്കുകയാണ്. പ്രകൃതിയിൽ ഇങ്ങനെ തുറസായ സ്ഥലത്ത് നടന്നുകൊണ്ട് അവർ പരസ്പരം സംസാരിച്ച് അന്നത്തെ കാലത്ത് ആണ് ഇവരെ പഠിച്ചിരുന്നത്. അപ്പോ നല്ലതാണ് പ്രകൃതിയെ നിരീക്ഷിക്കാനും ചിന്തിക്കാനും. ഒരു കാര്യം 100% ഉറപ്പാണ്, നമ്മള് രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ചിന്തിക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ക്ലാരിറ്റി വേറെ ഒരു സമയത്തും കിട്ടത്തില്ല. എന്തോ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പകൽ സമയത്തൊക്കെ ഒരു 3 മണിക്കൂർ പ്രയത്നിക്കുന്നത് രാവിലെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ഒരു 20 മിനിറ്റ് കൊണ്ട് കാര്യം സാധിക്കും. അത്രയും വ്യത്യാസം. മറ്റത് ഞാനിപ്പോ 2-3 മണിക്കൂർ ഉച്ച സമയത്തൊക്കെ ഇരുന്ന് എന്തെങ്കിലും ചിന്തിച്ച പിടികിട്ടാത്ത കാര്യം രാവിലെ 10 മിനിറ്റ് മതി എനിക്കത് ക്ലിയറാവും. അതൊക്കെ നമ്മുടെ പഴയ വിശ്വാസങ്ങള്, അതിനൊന്നും കാര്യമില്ല. സത്വഗുണം എന്ന് പറയുന്ന ഒരു ഗുണമൊന്നും സയൻസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മനസ്സിലായ അങ്ങനെ ഒരു ഗുണമൊന്നും കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ ചേഞ്ച് എന്ന് വേണം ഇന്ന് പറയാം. മനസ്സിലായോ? ബ്രെയിനിലെ ഈ കെമിക്കൽ ചേഞ്ച് വരുമ്പോഴത്തേക്കാണ് ഈ വ്യത്യാസങ്ങളൊക്കെ വരും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വഭാവത്തിന് കൊടുത്തിരിക്കുന്ന പേരുകളാണ്. നമ്മുടെ പ്രകൃതിക്ക് കൊടുത്തിരിക്കുന്ന ഓരോ പേരാണ്. അല്ല, അങ്ങനെ ഒരു പദാർത്ഥമില്ല. പദാർത്ഥം ഇല്ലെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്താത്തടത്തോളം കാലം അതിന് നമുക്ക് ഉണ്ടെന്ന് അംഗീകരിക്കാൻ പറ്റിയില്ല. അതൊരു ഭാവന എന്നേ ഉള്ളൂ. ഞാൻ ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? നമ്മുടെ വിശ്വാസത്തെ നിഷേധിച്ചുകൊണ്ട് പറയുന്നതല്ല, അതൊന്നും സയന്റിഫിക് അല്ല. ഇപ്പോ ഈ ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ച് സയന്റിഫിക് അല്ലാത്ത ഒരു അറിവ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പോ മനുഷ്യൻ സയൻസിന് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത മേഖലകളുണ്ട്. എന്തൊക്കെയാണ്? എന്താണ് പ്രകടമായി ഇടപെടും? അതിന് പിന്നീട് സയൻസ് ഉണ്ടെങ്കിലും നേരിട്ട് ഇടപെടാൻ പറ്റില്ല. ഇപ്പൊ സംഗീതം, സംഗീതം എന്ന് പറയുന്നത് കല, സാഹിത്യം, അതിനൊന്നും സയൻസിന് നേരിട്ട് ഇടപെടാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ സയൻസ് കൊണ്ട് നമുക്ക് സംഗീതത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, സയൻസ് കൊണ്ട് സാഹിത്യത്തെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പോ AI ഒക്കെ ഉണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷെ മനുഷ്യന്റെ ഒരു സർഗശേഷിയായിരിക്കുന്ന സംഗീതം, കല, സാഹിത്യം ഇങ്ങനെയുള്ള മേഖലകളെന്ന് പറയുന്നത് അത് നേരിട്ട് അവിടെ സയൻസ് അല്ല ഇടപെടുന്നത്. അത് മനുഷ്യന്റെ ഓരോ സിദ്ധിവിശേഷങ്ങളാണ്, കഴിവുകളാണ്. അത്തരം മേഖലകൾ ഒഴികെയുള്ള മേഖലകൾ, മനസ്സിലായോ? മേഖലകളിൽ നമുക്ക് സയൻസിലൂടെ കിട്ടുന്ന ഉത്തരത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും കൂടുതൽ ശരിയെന്നൊന്നാലോചിക്കും. മറ്റതെല്ലാം എന്താണ്? ഈ പറയുന്ന സംഗീതമായാലും കലയായാലും സാഹിത്യമായാലും അതൊക്കെ സബ്ജക്റ്റീവായ മനുഷ്യന്റെ എക്സ്പീരിയൻസും മനുഷ്യന്റെ സ്കില്ലുകളുമാണ്. അവിടെ സയൻസിനൊന്നും കയറി കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പൊ പാട്ട് പാടുന്നു, പാട്ട് പാടുന്നു വെച്ചാൽ എനിക്ക് പാടാൻ പറ്റില്ല, യേശുദാസിന് പാടാൻ പറ്റും എന്ന് പറയുന്ന യേശുദാസിന്റെ ഒരു സബ്ജക്റ്റീവായ സ്കില്ലാണ്. അതിന് സയന്റിഫിക്കായി ഒരു അതിന്റെ പിന്നിൽ സയന്റിഫിക്കായ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആ സംഗീതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു ആർട്ടിൽ സയൻസിന് ഇടപെടാൻ പറ്റില്ല നേരിട്ട്. സയൻസ് വിശദീകരിക്കും അത് യേശുദാസിൽ അങ്ങനെ ഒരു ജീൻ ഉണ്ടായിരുന്നു, ആ ജീന് ഉള്ളതുകൊണ്ട് പ്രാക്ടീസിലൂടെ അതിനെ ഡെവലപ്പ് ചെയ്തതാണ് എന്ന് സയൻസിന് വിശദീകരണം കൊടുക്കാൻ പറ്റും. പക്ഷെ സംഗീതം എന്ന് പറയുന്ന ഒന്ന് അതിനെ സ്വായത്തമാക്കുന്നിടത്തും അതിനെ അവതരിപ്പിക്കുന്നിടത്തും അതിനെ ആസ്വദിക്കുന്നിടത്തും സയൻസിന് ഒരു പങ്കുമില്ല. ഇപ്പൊ അത് നമ്മുടെ വിശ്വാസം, പഴയ വിശ്വാസം, അതൊന്ന് സയന്റിഫിക് അല്ല, വിശ്വാസമായിട്ടുള്ള. മനുഷ്യനങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പോ ഒരു വിശ്വാസത്തെ നിങ്ങൾക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെ അന്ധവിശ്വാസമൊന്നും വിളിക്കാൻ പറ്റില്ല. ഒരു വിശ്വാസത്തെ നിങ്ങൾക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിനെ അന്ധവിശ്വാസം എന്ന് പറയും. അതാണ് ഇപ്പൊ സ്വർഗം. സ്വർഗമുണ്ടെന്ന് പറയുന്നത് സയന്റിഫിക്കലി ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് അന്ധവിശ്വാസമാണ്. അതേസമയം ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, സബ് ആറ്റമിക് പാർട്ടിക്കിൾസ്, ഇത് മനുഷ്യനെന്താണ് അങ്ങനെ ഉണ്ടെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട്? അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാം. അങ്ങനെ വിശ്വസിക്കുന്നതിന് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഗുരുത്വാകർഷണം, അത് അങ്ങനെ മനുഷ്യൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ്? സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാം. അങ്ങനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസമല്ല. പക്ഷെ നിങ്ങൾക്ക് മാടനുണ്ട്, മറുതയുണ്ട്, കുട്ടിച്ചാത്തനുണ്ട്, പരലോകങ്ങളുണ്ട്, ഇതൊന്നും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനെ അന്ധവിശ്വാസം എന്നല്ല, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അത്തരം വിശ്വാസം. അപ്പോ അന്ധവിശ്വാസങ്ങളിൽ പിടിച്ചുകൊണ്ട് മനസ്സിന് ബലം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ദോഷമൊന്നുമില്ല. മനസ്സിന് ബലം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇപ്പൊ കയ്യിലൊരു ചരടഴുതി കെട്ടുന്നു, എന്നിട്ട് ഇതിനെന്തോ ഒരു പ്രത്യേകമായ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് പോകുന്നെങ്കിൽ അത് ദോഷമൊന്നുമില്ല. അത് ആ ചരടിന് ശക്തിയുണ്ടെന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു വ്യക്തിയെ മുന്നോട്ട് പോകുന്നതിന് ആ ചരട് സഹായിക്കുന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം നല്ലതാണ് അയാളെ സംബന്ധിച്ച്. അവരാണ് അയാൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ചരട് അറ്റുപോയി കഴിഞ്ഞാൽ തീർന്ന അയാള് അയാള് തകർന്നു പോകും. അപ്പോ പക്ഷെ ചരടെന്ന് പറയുന്നത് എന്താണ്? സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് മനുഷ്യനെ സഹായിക്കുന്നതാണ്. അല്ലേ? ഇപ്പൊ നമ്മൾ കഴുത്തിൽ മാലയിടുന്നു, രുദ്രാക്ഷ മാലയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഒരാളുടെ വിശ്വാസമാണ് ഈ മാലയിട്ടിരുന്ന എനിക്ക് ഒരു പോസിറ്റീവ് ആയതുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്താണ്? അതായത് മനസ്സ് പോസിറ്റീവ് ആകത്തോന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ ആ മാല ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവായ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതൊരു അന്ധവിശ്വാസമാണ്. പക്ഷെ ശക്തി കൊടുക്കുന്നതുകൊണ്ട് അത് ഉപയോഗമുള്ളതാണ്. ഇത്രയുള്ളൂ. പിന്നെ നമ്മള് നോർത്ത് ഇന്ത്യ ആശ്രമങ്ങളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ, ഞാൻ താമസിച്ചിരുന്ന കൈതാശ്രമത്തിലൊക്കെ ഈ രുദ്രാക്ഷമാല ഇടണമെന്ന് പറയുന്നത് നിർബന്ധമാണ്. അവിടെ രുദ്രാക്ഷമാല ഇടാതെ അവിടെ താമസിക്കാൻ പറ്റില്ല. അതാണ് ഉറങ്ങുന്ന ഉറക്കം വരുന്ന രുദ്രാക്ഷമാല ഇടാതെ അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോ ഞാനൊരു ദിവസം സ്വാമിയെടുത്ത് ചോദിച്ചു, ഈ പഴയകാലത്ത് മനുഷ്യർ കാട്ടിക്കഴിഞ്ഞപ്പോ, സാധാരണ മനുഷ്യർ ഇനി സ്വാമിമാരൊക്കെ ആണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ കാട്ടിക്കഴിഞ്ഞ മനുഷ്യർക്ക്, എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വയലിലൊക്കെ പണിയെടുക്കാൻ വരുന്ന പ്രായം ചെന്ന പാവപ്പെട്ട ആൾക്കാർ, അവര് ഒരു തരം ഈ കായ കൊരുത്തിങ്ങനെ, ഒരു വെളുത്ത ഒരു കായയാണ്, അത് കൊരുത്തിങ്ങനെ കഴുത്തിലിടും. അതിന്റെ ചെടിയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ. ആ ചെടിയിൽ ഈ കായയും ഉണ്ടാവും. അതിനെന്തോ ഒരു പേര് പറയും, ഒരു വെളുത്ത കായാണ്. കപ്പ മുത്തുപോലെ ഇരിക്കുന്നു. അതിനെന്തോ ഒരു പേര് പറയും. അപ്പോ ഇത് ഇട്ടിരുന്നു എന്ന് വെച്ചാ, പഴയകാലത്ത് മനുഷ്യന് ആഫ്രിക്കയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, തലയിൽ തൊപ്പി വയ്ക്കുന്നു, ഇങ്ങനെയുള്ള ഇതൊക്കെ ഇടുന്നു. അതൊക്കെ സ്വയം അലങ്കരിക്കുക എന്ന് പറയുന്നത് മനുഷ്യന് പ്രകൃതിയുടെ അനുകരണം കൊണ്ട് മനുഷ്യന് കിട്ടുന്നതാണ്. നോക്കുമ്പോ മയിലിനെ നോക്കുമ്പോ അതിന് നല്ല ചിറക് പോകുന്നതൊക്കെ കാണുമ്പോ അവന് അസൂയ തോന്നും. അപ്പൊ എനിക്കും അതുപോലെ ഒന്നാണ് ഇഞ്ഞൊരുങ്ങണം. കോഴിയെ കാണുമ്പോ ഇതൊക്കെ കാണുമ്പം ഓരോ ജീവികളെ കാണുമ്പോഴത്തേക്ക് മനുഷ്യന് സൗന്ദര്യബോധം ഉണ്ടാകുകയും ഇതിനെയൊക്കെ അനുകരിച്ച് അവന് ഇതുപോലെയൊക്കെ അണിഞ്ഞൊരുങ്ങി ഇതൊക്കെ ചെയ്യും. അത് കാലമല്ല, പഴയകാലത്ത് ഈ മൃഗങ്ങളിൽ ഇത് വരുന്ന എന്താണ്, ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മനുഷ്യനും എന്ത് ചെയ്യും, ഇണകളെ ആകർഷിക്കാൻ വേണ്ടി സ്വയം അണിഞ്ഞൊരുങ്ങും. അങ്ങനെയാണ് ഈ മാലയും അതും ഇതൊക്കെ കഴുത്തിയിടാൻ തുടങ്ങി. അപ്പോ അങ്ങനെ ഇട്ട് തുടങ്ങിയാണ്. അപ്പൊ ബലമുള്ള ഉറപ്പുള്ള ഒരു സാധനം കിട്ടണം. അങ്ങനെ നോക്കുമ്പോ എന്താണ്, രുദ്രാക്ഷമാണ്, എത്ര കാലം കഴിഞ്ഞാലും ഉറങ്ങുന്നു. എത്ര കാലം കഴിഞ്ഞു പോയി മോഹം കഴിഞ്ഞിട്ട് മോഹം കഴിവ് കുഴപ്പമില്ല. ഉറക്കം രാത്രി ഉറക്കം ശരിയാതിരുന്നാലും കഴിയും. അപ്പോ ആ ഇതെല്ലാം മനുഷ്യന്റെ ഈ സൗന്ദര്യ ബോധം കൊണ്ട് പഴയകാലത്ത് ഉപയോഗിച്ചതാണ്. അപ്പൊ അതില് മനുഷ്യ അന്ന് കണ്ടെത്തി ഏറ്റവും ബലമുള്ള സാധനമാണ് എന്ത്, രുദ്രാക്ഷം. രുദ്രാക്ഷം എന്ന് പറയുന്നത് വളരെ ബലമുള്ള ഒരു സാധനമാണ്. എത്ര കാലം വേണോ കിടക്കും. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ ഇങ്ങനെ കഴുത്തിലിടാൻ തുടങ്ങി. ക്രമേണ ക്രമേണ എന്ത് ചെയ്തു, ഇതിന് പുതിയ ആത്മീയമായ അർത്ഥങ്ങളൊക്കെ കണ്ടെത്തി. ഇതിന് പിന്നെ ഇതില് ശിവപുരാണത്തിലും മറ്റുമൊക്കെ ഇങ്ങനെ ഇതിന് ഭയങ്കര ശക്തിയുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ ഉള്ളത് മനുഷ്യന്റെ ഭാവനകൾ, അതൊക്കെ ഭാവനയാണ് വന്നിട്ട്. പിന്നെ ഇതൊക്കെ മനുഷ്യർ പിന്നെ ആ ഗുരുവിനോട് ആരോ ചോദിച്ചു, ആ രുദ്രാക്ഷാദി ഗുളിക തന്നെയുണ്ട്. അപ്പോ അത് മരുന്ന്, അത് മരുന്നുണ്ടല്ലോ, എല്ലാത്തിനും മരുന്നുണ്ട്. അതെ, അതിന് അപ്പോ അങ്ങനെ വന്നതാണ്. പക്ഷെ പിന്നീട് മനുഷ്യരില്, ഇപ്പൊ ഞാനിങ്ങനെ പറയുന്ന എന്താണ്, ക്രിട്ടിക്കലായിട്ട് എങ്ങനെ ഇത് വന്നു, ഇതിന്റെ ചരിത്രം പരിശോധിച്ചിട്ട് പറയുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് രുദ്രാക്ഷമാല ഇട്ടുകൊണ്ട് കിടക്കാൻ അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്ന് തോന്നില്ല. അതുമല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ആൾക്കാരെ ആകർഷിക്കണമെങ്കിൽ സ്വർണ്ണമാലയൊക്കെ ഇടണം, അല്ലാതെ രുദ്രാക്ഷ ഇട്ട്. ഞാനിങ്ങനെയുള്ള കാര്യങ്ങള് സ്വാമിയോട് സംസാരിച്ചു, സ്വാമി പറഞ്ഞു അതൊക്കെ, കാരണം സ്വാമി എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, ആധുനിക വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ കാര്യങ്ങളൊക്കെ അറിയാം. ഏതാണ് അത്, അതൊക്കെ ശരിയാണ്, ഇതിന്റെ ഹിസ്റ്ററിക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നു നമ്മുടെ പാരമ്പര്യം ഇതാണ്, അതുകൊണ്ട് നമ്മൾ ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ഇതിവിടെ ഇട്ടേ പറ്റും. ആചാരം എന്ന് പറയാനില്ല, ആചാര സംരക്ഷണം അത് ആചാരലംഘനം അനുവദിക്കത്തില്ല. നെറ്റിയിൽ ഭസ്മം ഇടണം, എന്ത് ചെയ്യണം, രുദ്രാക്ഷണം. അപ്പൊ ഞാൻ പണ്ട് ശിവരിയിൽ നിന്ന് അവിടെ പോകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമാണ്, ഈ ഭസ്മം വേണം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരാഴ്ചയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭസ്മം വേണം, രുദ്രാക്ഷം വേണം. രുദ്രാക്ഷം ഞാൻ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കും. ഭസ്മത്തിന് എവിടെ പോകും, ഞാൻ രാവിലെ അവിടുത്തെ വിളക്കിന്റെ കരിയെടുത്ത് വെളുപ്പാങ്കാലത്തെ പോയി, വിളക്കിന്റെ കരി ഉണ്ടല്ലോ നിലവിളക്കിന്റെ, അതെടുത്ത് നെറ്റിയിൽ ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ഒരു കരി മതിയല്ലോ. അപ്പോ എനിക്ക് കൈലാസത്തിലല്ല, ഞാനീ ആദ്യം കാശിയിലാണ്. കാശി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഇതിന്റെ ഒരു വഴക്കുണ്ടായി. അപ്പോ അവരെന്നോട് ചോദിച്ചു, നിങ്ങളെന്താ മുസ്ലിമാണ്? അവര് അവര് ഭസ്മം ശിവന്റെ ക്ഷേത്രമല്ലേ. അപ്പൊ അവര് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അവിടെ തിരിച്ചറിയുന്നത് കുറിയിടുന്നവൻ ഹിന്ദു, കുറിയിടാത്തവൻ മുസ്ലിം. കുറിയിട്ടെങ്കിൽ നമ്മൾ മുസ്ലിം എന്നാ. അപ്പൊ ഇതൊക്കെ അപ്പൊ ഇതാണ് പറയുന്നത്, ആചാരമാണ്, വിശ്വാസമാണ്, പിന്നെ പൊളിറ്റിക്സാണ്. അതിനകത്ത് പൊളിറ്റിക്സും വന്നു. അപ്പൊ ഇത് ഇട്ടില്ലെങ്കിൽ അവൻ വേറെയാണ്. ഇപ്പൊ ശിവരി വരുമ്പോ ഫ്രീ ആണ്, ഇതിന്റെ ആവശ്യമായിട്ട് വേണോ കീട, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ആരും ചോദിക്കത്തില്ല എന്താ നീ രുദ്രാക്ഷ ഇടാ, എന്താ ഭസ്മം ഇടാത്തത്. പണ്ട് നിജാൻസ്വാമിയൊക്കെ ചോദിക്കുവാണ്, നിജാൻസ്വാമി ചോദിക്കും എന്താ ഭസ്മം ഇടാത്തതെന്ന് ചോദിക്കും. പിന്നീട് വന്നപ്പോ അതിനൊന്നും വലിയ ഇതില്ലാതെ വന്നു, കാരണം അവരൊക്കെ വടക്കേന്ത്യയിൽ നിന്ന് വന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്, മനുഷ്യന്റെ വിശ്വാസമാണ്. വിശ്വാസം കൊണ്ട് മനുഷ്യന് മനസ്സങ്ങനെ പോസിറ്റീവ് ആണെങ്കിൽ അത് തുടരും, അതിനെന്താ ദോഷമൊന്നുമില്ല. നിങ്ങൾക്ക് ഭസ്മം വിടുകയോ രുദ്രാക്ഷം വിടുകയോ എന്ത് വേണോ ചെയ്യാം, അത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞു. മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതായിരിക്കരുത്, സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്, ഇത്രയേ ഉള്ളൂ. അത്ര ഒരു ഫ്രീഡം എന്തായാലും ശിവഗിരിയിലുണ്ട്, അതൊരു വലിയ കാര്യമാണ്. വേറെ എടുത്തോ കിട്ടത്തില്ല, വേണമെങ്കിൽ സ്വീകരിക്കാം. ഇതൊക്കെ ചെയ്താലേ നമ്മൾ പോസിറ്റീവ് ആവുമെന്ന് തോന്നണേ, ഇങ്ങനെ ചെയ്യാനുള്ള ദോഷം വലുത് നമ്മുടെ മനസ്സ് നേരെയായിരിക്കുക എന്നുള്ളതന്നെ, ദോഷമൊന്നും. അതുകൊണ്ട് പറഞ്ഞു വന്ന കാര്യം ഇതാണ്, ഇതൊക്കെ നമ്മുടെ ബ്രെയിനാണ് ഇതിന്റെ സംഗതി എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് ഇനി പാടത്തു നിന്ന് ദർശനമാലയിലേക്ക് തിരിയാം. ദർശനമാല ഏകവരെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്യാം. അതൊക്കെ അത് ഒരുപാടുണ്ട്, അതൊക്കെ ഇനി പറയാമെന്ന് തീർന്നില്ലല്ലോ. ദർശനമാലയിൽ നിന്ന് കുറെ അടുത്ത് പോയി അഞ്ച് അഞ്ചിന്റെ അർത്ഥമെന്ന് പറഞ്ഞേ പറയൂന്നറിയിട്ട് അഞ്ചാമത്തെ പദ്യത്തിന്റെ അർത്ഥം പറഞ്ഞാണ്. പറയാം അഞ്ചാമത്തെ പദ്യത്തിന്റെ അർത്ഥം നോക്കാതെ അറിയില്ല, അത് കഷ്ടം. നമ്മൾ പുസ്തകത്തിൽ നോക്കി അർത്ഥം മനസ്സിലാക്കണം. ഓരോ തവണയും നോക്കി പറയാന്ന് പറഞ്ഞാ പുസ്തകത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അർത്ഥം തോന്നണം, അതാണ് പഠിക്കുക എന്ന് പറയുന്നത്. ഓക്കേ.